സയൻസ് എന്ന് പറയുന്നതേ അതിനെ കുറിച്ച് നമുക്ക് ആഴത്തില് ഉള്ള അറിവില്ലെങ്കിലും പോപ്പുലർ സയൻസ് എന്ന് പറയും, പൊതുവായ ഒരു ജ്ഞാനം നോക്കുകയാണ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ അബദ്ധമായിരിക്കും. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഡോക്ടർ ഭാസ്കർ, അദ്ദേഹം വളരെ ഗുരുദേവ കൃതികളുടെ വ്യാഖ്യാനത്തിന് വളരെ ആത്മാർത്ഥമായി അനുശ്രമിച്ച ഒരാളാണ് ഡോക്ടർ ഭാസ്കർ. ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും ആത്മാർത്ഥമായി അനുശ്രമിച്ച ആളെന്ന് ഞാൻ പറയും അവരെ ഡോക്ടർ ഭാസ്കർ. പക്ഷെ അബദ്ധങ്ങൾ പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ബൈബിളിൽ പറയുന്നത് മൂന്നാമത്തെ ദിവസം സൂര്യനെ ഉണ്ടാക്കിയെന്നാണ് ബൈബിൾ വായിച്ചു നോക്കുന്നത്. അതിന് മുമ്പെയൊക്കെ എന്തുണ്ടാക്കി? ഭൂമി ബാക്കിയെല്ലാം ഉണ്ടാക്കി, അവിടെ വേണ്ട ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കി. മൂന്നാം ദിവസം ആണ് ദൈവം സൂര്യനെ ഉണ്ടാക്കുന്നത്. അപ്പൊ സൂര്യനിൽ എങ്ങനെ ക്രമമെന്ന് അങ്ങനെ പറയാൻ പറ്റും? ബൈബിള് വായിച്ചു നോക്കിയത് എഴുതിയാണ് അതബദ്ധം. സൃഷ്ടി തുടങ്ങുന്നത് എന്താണ്? ഭൗതിക ശാസ്ത്രം അനുസരിച്ച് സൂര്യനിൽ നിന്നും. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ, കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട്, ഉണ്ടായി, അത് നശിച്ച് വീണ്ടും ഉണ്ടായി, വീണ്ടും നശിച്ചപ്പോ വന്ന ഒരു സൂര്യനാണ് നമ്മൾ ഈ കാണുന്നത് സൂര്യൻ. ഇപ്പൊ ഈ സൂര്യനെ സൂര്യനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അർക്കനെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അവിടെ ബ്രഹ്മവും നടക്കണം, ശരിയാവും. അങ്ങനെ ഒരർത്ഥം എടുക്കണം. അർക്കശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം നമ്മൾ കൽപ്പിച്ചാൽ ഇത് ശരിയാവും. ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും പഴയ ഏതെങ്കിലും പുരാണങ്ങളിലോ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അർക്കനിൽ നിന്ന്, ആധുനിക ശാസ്ത്രത്തിലല്ല, പ്രപഞ്ചം ഉണ്ടായി എന്ന് എവിടെയെങ്കിലും എഴുതിയിരിക്കണം. അതിന് ഗുരു ഇവിടെ ഖണ്ഡിക്കുകയാണ്. പിന്നെ അതിൽ തന്നെ എന്താണ് ഡോക്ടർ ഭാസ്കരൻ എഴുതിയിരിക്കുന്നത്, സഹോദരനയ്യപ്പം പറഞ്ഞത് എന്താണ്? പരിണാമവാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ്. പരിണാമവാദത്തിൽ സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് ഒരു പരിണാമശാസ്ത്രത്തിലും പറയുന്നില്ല. അങ്ങനൊരു കാര്യമേ പറയുന്നില്ല. അറിവിന്റെ പരിണാമശാസ്ത്രം, അതിനു മുമ്പ് ജീവിച്ചിരുന്ന, അതേ കാലത്ത് ജീവിച്ചിരുന്ന വാലസ്സവരുടെയൊക്കെ പരിണാമശാസ്ത്രം ജീവപരിണാമത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് അതിന്റെ പഠനങ്ങൾ പ്രധാനമായിട്ട് തുടർന്ന് മുമ്പോട്ട് മുമ്പോട്ട് പോവുകയാണ് പിന്നെ പ്രപഞ്ച പരിണാമത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആധുനികമായ ബിഗ് ബാങ് തിയറിയൊക്കെ വന്നത്. അത് പിൽക്കാലത്ത് വന്നതാണ്. അവിടെയൊന്നും എന്താണ് സൂര്യനിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ ഇതിനെ നിഷേധിച്ച എങ്ങനെയാണ്? പരിണാമവാദത്തെ നിഷേധിക്കുന്നത്. പരിണാമവാദവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പരിണാമവാദം ഗുരുവിന് ചിലപ്പോൾ സമ്മതമായിരിക്കില്ല എന്ന് വെച്ചാൽ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരു കേട്ട പരിണാമവാദം എന്താണ്? കുരങ്ങനിൽ നിന്ന് മനുഷ്യ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഗുരു അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു പരിണാമവാദം ഇല്ലല്ലോ. അങ്ങനെ പ്രചരിച്ചിരുന്ന ഒരു പരിണാമവാദം ഉണ്ടായിരുന്നു, അത് ഗുരുവിന് സമ്മതമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഗുരു ബയോളജി പഠിച്ച ആളല്ല, പക്ഷെ നാട്ടിലൊക്കെ എന്ത് ചെയ്തു? അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു കുരങ്ങനിൽ നിന്നാണ് മനുഷ്യ ഉണ്ടായത്. അപ്പൊ ഗുരു ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇന്നത്തെ കുരങ്ങന്മാരെന്നൊക്കെ പരിണമിക്കാത്തത്? ആരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ കുരങ്ങനിൽ നിന്ന് അതിനെ കുറിച്ച് ഞാൻ മുമ്പ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാണ്, കുരങ്ങനിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന അബദ്ധം. അത് കേട്ടുകഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇപ്പോഴത്തെ കുരങ്ങന്മാര് മനുഷ്യരാകുന്നില്ല? പരിണാമവാദം അതാണെന്ന് ധരിച്ചിട്ട് ഗുരു അതിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഇവിടെ നിഷേധിക്കുന്നു അദ്വൈതികൾ പറയുന്നു, എന്നാലും ഞാൻ പറഞ്ഞില്ലേ അത് അദ്വൈതികൾ പറയുന്ന ക്രമസൃഷ്ടിയാണ് ഗുരു നിഷേധിച്ചിട്ട്. അദ്വൈതികളിൽ തന്നെ പറയുന്ന എന്താണ് യുഗപസൃഷ്ടിയാണ് ഗുരു കൂടെ പറയുന്നത്. അദ്വൈതികൾ തന്നെ രണ്ടും പറയുന്നു, അതായത് അദ്വൈതികളിൽ വിദ്യാരണ്യസ്വാമി പോലെയുള്ളവർ വിശദമായിട്ട് ക്രമസൃഷ്ടിയെ കുറിച്ച് പറയുന്നു. പിന്നെ ഒരു പ്രകാശാനന്ദയുണ്ട്, നമ്മുടെ പ്രകാശാനന്ദ പോലെയുള്ളൊരു യുഗപസൃഷ്ടിയെ കുറിച്ച് പറയുന്നു. അതിൽ വാസിഷ്ഠത്തിനും മറ്റും കൂടുതൽ യുഗപസൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്, ധാരാളം പറയുന്നു, മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഗുരു എന്ത് ചെയ്തു, വാസിഷ്ഠത്തിനും മറ്റും പറയുന്ന ആ അതിനെ ഗുരു അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയ എന്നുള്ളതിലേക്ക് ഗുരു അതിനെ അംഗീകരിക്കുകയും മറ്റേതിനെ നിഷേധിക്കുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ് സ്വപ്നവത് പുന സസർജ സർവം സങ്കല്പ. അതാണ് സ്വപ്നവത് എന്ന് പറയുമ്പോ അതെന്തായി സൃഷ്ടി. അതാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ് വളരെ വിശദമായും ഒരാഴ്ച അതിന്റെ ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കുന്നു. യുഗപത് സൃഷ്ടിയെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, മനസ്സിലാക്കാനും പ്രയാസമാണ്. വിശദമായി പറയുന്നുണ്ട്, അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. അതിന്റെ ആ ദൃഷ്ടി സൃഷ്ടിവാദത്തെ കുറിച്ച് പറയുന്നു, അത് കേട്ടിട്ടുണ്ടോ? ദൃഷ്ടി സൃഷ്ടിവാദത്തെ കുറിച്ച് വിശദമായി പറയുന്നിടത്ത് ഇതാണ്, അവിടെയാണ് യുഗപസൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. ഇനി അതിനെ ഖണ്ഡിക്കുന്ന ഭാഗവും ഉണ്ട്, അത് ഗീതയുടെ രാമാനുജ ഭാഷ്യത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് എന്താണ് ഈ പറയുന്ന പ്രക്രിയയെ ഖണ്ഡിക്കുന്നതും. ഒരു 8-10 ക്ലാസ് ഉണ്ട്, അത് ശരിയല്ല എന്ന് പറയുന്നത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടു നോക്കിയാൽ അതിനെക്കുറിച്ച് വിശദമായിട്ടല്ല, അതൊക്കെ ഇനി വീണ്ടും പറയാമെന്ന് പറഞ്ഞു ഒരു വലിയ ജോലിയാണ്. അങ്ങനെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചാണ് അതൊക്കെ പറയുന്നത്. ശങ്കരാചാര്യർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചാണ് അതൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതെപ്പോഴും മനസ്സിലാക്കണം, ശങ്കരാചാര്യർ എന്ത് പറയുന്നു അദ്വൈതത്തിന്റെ കാര്യത്തിൽ. ഈ യുഗസൃഷ്ടി ക്രമസൃഷ്ടിയൊക്കെ ഭാഷ്യത്തിനെ വ്യാഖ്യാനിച്ച ആൾക്കാർ പറയുന്നതാണ്. ഈ പറയുന്ന വിദ്യാരണ്യസ്വാമി ആയാലും പ്രകാശാനന്ദ ആയാലും ഇവരൊക്കെ ശങ്കരാചാര്യർക്ക് വളരെ കാലം പിന്നീട് ജീവിച്ചിരുന്നവരാണ്, അവരൊക്കെയാണ് അതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത്. അവരെല്ലാം ശങ്കര പരമ്പരയിൽപ്പെട്ട ശങ്കര അദ്വൈതികളാണെന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ പരമ്പരയിലുള്ള അദ്വൈതികളാണ്, അവരാണ് ഇതെല്ലാം പറയുന്നത്. അതേ പ്രക്രിയയാണ് ഗുരു ഇവിടെ പറയുന്നു യുഗപസൃഷ്ടി. ഈ ശങ്കരാചാര്യർ അല്ലാതെ ആരും ഇത് പറയത്തില്ല, ഈ യുഗപസൃഷ്ടി എന്ന് പറയുന്ന ഈ ഇത് വേറെ ആരും പറയത്തില്ല. ഇതൊക്കെ ശങ്കരാചാര്യ പരമ്പര തന്നെയാണ്. അതുകൊണ്ടാണ് എന്താണ് അധ്യാരോപ അപവാദം എന്ന് പറയുന്ന ആരാ പറഞ്ഞു, ശങ്കരാചാര്യരാണ്. അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതേ ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ 13-ാമത്തെ പാട്ടിന്റെ ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇത് ശങ്കരാചാര്യർ പറഞ്ഞാണ്, അത് തന്നെയാണ് ഗുരുദേവൻ കൂടെ പറയുന്നത്. ഈ പറയുന്നതല്ല, ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗുരുവിന്റേതായ ചില കൂട്ടിച്ചേർക്കൽ അത് അധികം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് എന്താണ്, നാം തത്വത്തിൽ ശങ്കരനെ പിന്തുടരുന്നു പറയുന്ന ആർക്കും തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. എന്താ ഇപ്പൊ ഈ എടുത്തോണ്ടിരിക്കുന്നതിന് എന്താ കുറവ്? ഇതൊന്നും പോരെ. ഇതിലെല്ലാം ഈ കാര്യം തന്നെ പറയുന്നുണ്ട്, ശങ്കരാചാര്യരുടെ സിദ്ധാന്തങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രശ്നമാകും. എന്തുകൊണ്ടത്? എന്തുകൊണ്ടാ പ്രശ്നമാകുന്ന? ശങ്കരാചാര്യർക്ക് SNDP മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ ശങ്കരാചാര്യ പറഞ്ഞാണ് ഗുരു പറഞ്ഞത്, പ്രശ്നമാകും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും. സഹോദരനയ്യപ്പനും PK ബാലകൃഷ്ണനുമായിട്ടുള്ള ഒരു PK ബാലകൃഷ്ണൻ സഹോദരനയ്യപ്പനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അതിൽ സഹോദരയ്യപ്പൻ പറയുന്നുണ്ട്, ഈ വിഷയം ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ശങ്കരാചാര്യരെ കുറിച്ച് ഗുരുവിന് വലിയ മതിപ്പായിരുന്നു എന്ന് ആര് പറയുന്നു? സഹോദരനയ്യപ്പൻ. ഇന്ന് അങ്ങനെ പുറത്തിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് ഓടിയായിരുന്നു, പറയാൻ പറ്റില്ല. ഇത് സഹോദരനയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിലപാടുള്ള ആളാണ്, അങ്ങനെ ആരും പേടിച്ചു വളർത്താനും പറയുന്ന ആളാണ്. അത് എഴുതിയ എന്താണ് PK ബാലകൃഷ്ണനും അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ പഠിച്ചു സത്യസന്ധമായി അവതരിപ്പിച്ച നല്ലൊരു ചരിത്രകാരനാണ്, ഒരുപാട് ചരിത്ര. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, എന്താണോ അത് പിന്നെ വലിയ വിവാദമായ സംഭവമാണ്. സഹോദരനയ്യപ്പനോട് ചോദിക്കുന്നുണ്ട് ഗുരുവിന്റെ ഗാർഹസ്ഥ്യത്തെ കുറിച്ച്. അതിൽ സഹോദരനയ്യപ്പൻ പറയുന്നു, സഹോദരനയ്യപ്പൻ ഗുരുവിന്റെ ജീവിത ചരിത്രം എഴുതാൻ വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ചെമ്പഴന്തി പോയപ്പോ പിന്നെ എന്ത് ചെയ്തു അവിടെ ഗുരുദേവന്റെ സമപ്രായത്തിലുള്ള എന്നാ പറയുന്നു, ഗുരുദേവന്റെ അതേ പ്രായത്തിലുള്ള, കാരണം ഗുരുവിന്റെ കാലത്തിലാണല്ലോ അയ്യപ്പൻ ജീവിച്ചിരുന്നു, സഹോദരൻ. അപ്പൊ സഹോദരന് ഗുരുവിന്റെ പ്രായത്തിലുള്ള ഒരാളെ കണ്ടാ തിരിച്ചറിയാണല്ലോ. അത് ഗുരുവിന്റെ മച്ചുനൻ എന്നാ പറഞ്ഞത്, മച്ചമ്പി എന്ന് പറയും ഈ ഭാഗത്ത്. ഇങ്ങനെ അണിയൻ എന്ന് വെച്ചാ അച്ഛന്റെ സഹോദരി സഹോദരങ്ങളുടെ മക്കളെയാണ് മച്ചമ്പി എന്ന് പറയും. അപ്പൊ അയാള് പറഞ്ഞു വന്നു, ഗുരുദേവൻ വിവാഹം കഴിഞ്ഞ് 2 വർഷം അവിടെ താമസിച്ചു ഭാര്യയോടൊപ്പം. 2 വർഷം താമസിച്ചതിന് ശേഷമാണ് അവിടെ നേരെ വീടിലോട്ട് പോകുന്നത്. ഇത് വലിയ വിവാദം ഉണ്ടാക്കി. അതിൽ തന്നെ പറയുന്നുണ്ടാര് PK ബാലകൃഷ്ണൻ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. അപ്പൊ പറഞ്ഞു, എന്നോട് ഈ ആള് പറഞ്ഞു എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ബാക്കി കാര്യം അറിയില്ല. ഇയാള് ഗുരുവിന്റെ സമപ്രായക്കാരനാണ്, മച്ചമ്പിയാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞു. 2 വർഷം അവിടെ താമസിച്ചു, ഭാര്യയോടൊപ്പം താമസിച്ചിട്ടാണ് പോയത്. പക്ഷേ പിന്നെ പറയുന്നുണ്ട് ഗുരുവിനെ ആശാന് തന്നെ വിശേഷിപ്പിച്ചു, ഉഗ്രവ്രതൻ എന്നാണ്. അപ്പൊ വളരെ കഠിനമായ ബ്രഹ്മചര്യം ഇവിടെ നിന്ന് സ്വീകരിച്ച ആളാണ്. അതൊക്കെ ശരിയാണ്. പിന്നെ വളരെ ശുദ്ധമായ നിർമ്മലമായ ഒരു ജീവിതം നയിച്ച ആളാണ്. അതൊക്കെ സഹോദരനെ ഇപ്പം പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അതാണ് ഗുരുവിന് ഇത്രയും വലിയ ആദരവ് സമൂഹത്തിനുണ്ടായതും, ഗുരുവിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ട കാര്യമാണ്, 2 വർഷം ജീവിച്ചു. ഇത് നമ്മുടെ എന്താണ് സച്ചിദാനന്ദ സ്വാമിക്ക് സഹോദരനയ്യപ്പനോടും PK ബാലകൃഷ്ണനോടും തീർത്താ തീരാത്ത വിദ്വേഷമാണ്. ഇതാണ് സംഭവം. അതിന് കാരണം ഈ സംഭവമാണ്. എന്താണ് ഇങ്ങനെ എഴുതി? അതിന് സച്ചിദാനന്ദ സ്വാമി വേറെ എഴുതിയിട്ടുണ്ട്, ഗീതാനന്ദ സ്വാമിയെ കൊണ്ട് ഇതിന് ബദലായി ഒന്ന് എഴുതിച്ചിട്ടുണ്ട്. അത് മിക്കവാറും സച്ചിദാനന്ദ സ്വാമി എഴുതിയായിരിക്കും, ഗീതാനന്ദ സ്വാമിയുടെ പേരിൽ വന്നെന്നും പറയുന്നത്. അതായത് സച്ചിദാനന്ദ സ്വാമി അവിടെ പോയി അന്വേഷിച്ചെന്നു, എവിടെ ചെമ്പഴുതി പോയി അന്വേഷിച്ചെന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചെന്നു. അപ്പോ ഈ മച്ചനെന്ന് പറയുന്ന ആള് മഹാകറാം പറഞ്ഞവനും അതുപോലെ അതീം വൃത്തികെട്ടവനും ഉള്ളരുതാത്തവനും ഒക്കെയാണ്. അവിടെയുള്ള എല്ലാരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു. അതുകൊണ്ട് അയാൾ പറയുന്ന പ്രമാണമല്ലെന്നും, ഗുരു എന്താണ് ശരിക്കും സംഭവിച്ചു, ഗുരു വിവാഹം, ഗുരുവിന്റെ വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ എന്താണ് റാന്തര് വിളക്ക് വെളുത്തുകൊണ്ട് രാത്രി എന്നതാ നമ്മൾ ഇറങ്ങിപ്പോകുന്നു എന്നും പറഞ്ഞു ഇറങ്ങിപ്പോയെന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമെന്ന് പറഞ്ഞ് ഈ പറയുന്ന മച്ചനെ കുറെ തെറിയും വിളിച്ച് ഗീതാന സ്വാമി എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ആരും വിശ്വസിക്കരുത്. അപ്പൊ ഇതൊക്കെ എന്താണ് സത്യം എന്നൊന്നും നമുക്കറിയത്തില്ല. ഗുരുവിന് വന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറും ബ്രഹ്മചര്യമായിട്ട് ഒരു ബന്ധമില്ല, അത് ബന്ധമൊന്നുമില്ല, അത് എല്ലാവർക്കും വരുന്നതാണ്. വേദന എന്ന് പറയുന്ന ഇതാണ് ഗുരുവിന് അവസാനം വന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ബ്രഹ്മചര്യമായിട്ട് ബന്ധമൊന്നുമില്ല, അത് ആർക്കും വരാം. ഒത്തിരി ഗൃഹസ്ഥന്മാർക്ക് വരാം. നമ്മുടെ ഗോപിനാഥൻ ഉണ്ടല്ലോ പഴയ മാനേജർ, എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് അവിടെ ഒന്ന് ചികിത്സിച്ചേ, രക്ഷപ്പെട്ടു, മരിച്ചു. എത്രയോ പേർക്ക് പ്രോസ്റ്റേറ്റ് 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പരിശോധിക്കണം. പ്രോസ്റ്റേറ്റ് 50 വയസ്സെങ്കിലും ആകുമ്പോൾ പരിശോധിച്ചിട്ട് അതിന് എൻലാർജ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. എൻലാർജ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാൻസറിന് സാധ്യതയുണ്ട്. അത് ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരിയെന്നോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമില്ല, ആർക്കും തരും. മുനിനാരായണ പ്രസാദൻ വന്നില്ലേ, അത് പ്രത്യേകം പരിശോധിച്ച് നോക്കേണ്ടതാണ്. യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അവര് എന്താണോ, രണ്ടു തരത്തിലും അവർ പരിശോധിക്കും. ഞാൻ പരിശോധിച്ച് നോക്കി, എനിക്ക് എല്ലാ അർജുമെന്റും ഉണ്ട്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നു. ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറുകയും ചെയ്യാം, കൂടുതലായി കഴിഞ്ഞാൽ സർജറിയാണ്. ഒത്തിരി പേർക്കും അതുകൊണ്ട് അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. എങ്ങനെ അങ്ങനെ പിന്നെ ഗൃഹസ്ഥന്മാർക്ക് വരുന്ന എങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാല് ഇവിടുത്തെ പഴയ മാനേജർ, ഇവിടെ പണ്ട് അടിയും വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ മാനേജറായിരുന്നാണ് അദ്ദേഹത്തിന്റെ മോനൊരു കമ്പനിയൊക്കെ തുടങ്ങി. അതെന്തായി ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. നല്ല, വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇവിടുത്തെ എല്ലാ ഉള്ളുകളികളും മനസ്സിലാക്കിയാണ്. പിന്നീട് പലതവണ എന്നെ കാണാൻ വന്നിട്ടുണ്ടോ? പുള്ളി നല്ല മനുഷ്യൻ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരോ ആണോ? ഓ, അതിന് പ്രചോദനം ഒന്നും വേണ്ടല്ലോ. പ്രചോദനം തനിയെ ഒന്നും നിൽക്കുകയല്ലേ. പ്രചോദനത്തിന് ഒരു കുറവുള്ളതാണ്. എടുത്തു ചാടുന്നതിനും വേണ്ടാതീനങ്ങളുടെ എടുത്തു ചാടിയും കുഴപ്പങ്ങളുണ്ടാക്കി ചെയ്യുന്നതിനും ആണ് പണ്ടും മിടുക്കനാണ്, ഇപ്പോഴും മിടുക്കനാണ്. അതിനാരും പ്രചോദിപ്പിക്കുകയൊന്നും വേണ്ട. കുഴപ്പങ്ങൾക്ക് തുടക്കമിട്ടത് ആള് ഇവർ രണ്ടുപേരുമാണ്. ആര്? അമ്മയാൻ സ്വാമി. എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചത്, ഒരാവശ്യമില്ലാത്ത കാര്യം നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, പിന്നെ എനിക്ക് വാത്സല്യം വന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോയി കുഴിച്ചാട്. അവസാനം എന്ത് ചെയ്തു? എന്റെ തലയിലാക്കി, എന്നെ അവസാനം പ്രതി കൂട്ടിലാക്കി. പറയുന്നു ഇയാള് പ്രചോദിപ്പിച്ചെന്നല്ലേ പറയുന്നു. ചോദിച്ചു, ഞാൻ എന്തുമാത്രം പ്രചോദിപ്പിച്ചതിന് പോകരുത്, ഇത് പ്രശ്നമായി തീരും. അപ്പൊ എന്താ ഞാൻ പ്രചോദിപ്പിച്ചിട്ട് കേൾക്കാത്തത്? അതിനോട് ഉത്തരം പറ. എന്റെ പ്രചോദനത്തിന് വരെയില്ല, മാനേജർ പ്രചോദിച്ചപ്പോൾ. അപ്പൊ ഇതൊക്കെ സ്വന്തം പ്രയോജനം, എന്താണ് പ്രചോദനമാണ് മറ്റുള്ളവരെ തലയിൽ കൊണ്ടുവയ്ക്കുക. അതുകൊണ്ട് അപ്പോ അങ്ങനെ പറയുന്നുണ്ട്. അവിടെ എന്താണ് ഈ കാര്യം പറയുന്നുണ്ട്. എന്താണോ എന്താണോ ശങ്കരാചാര്യരെ കുറിച്ച് വലിയ ആദരവുണ്ടായിരുന്നു. എന്നാൽ കോട്ടുകോലി വൈക്കൽ വരാജന്റെ ജീവിതത്തിൽ പറയുന്നത് എന്താണ്, ശങ്കരാചാര്യർ ജാതിയെ സമർത്ഥിക്കുന്നതിന് ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ വേറെടുത്ത് പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാചാര്യർ പുഴുക്കുത്തിനെയും വ്യാഖ്യാനിക്കുന്നു. ആ കാര്യം സഹോദരനയ്യപ്പനും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ എന്താണ്, ജാതിയുടെ കാര്യത്തിലും മറ്റും ശങ്കരാചാര്യരെ ഗുരുദേവൻ അംഗീകരിച്ചില്ല, എതിർത്തിരുന്നു. എന്നാൽ തത്വത്തിന്റെ കാര്യത്തിൽ എന്താണ് അംഗീകരിച്ചിരുന്നു എന്നാണ് രണ്ടും കൂടെ വെച്ച് നോക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളു. ഇന്ന് ഈ ആൾക്കാർ, ഇന്നത്തെ യുക്തിവാദികളും ഇടതുപക്ഷക്കാരും പ്രചരിപ്പിക്കുന്ന പോലെ അല്ല. ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്നിട്ട് ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ ഗുരു ഒരു അദ്വൈതവാദിയാണെന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം ഈ അദ്വൈത ശങ്കരാചാര്യരുടെയാണ്. അപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈതമാണ് ഗുരു പറഞ്ഞതെന്ന് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ എന്ത് പറയണം? അതിനി പുതിയൊരു വാക്ക് കണ്ടുപിടിക്കണം. ഗുരു എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ദർശനമാലയെന്നും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയൊന്നും ഉള്ള ആളല്ല. എന്നാലും ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ രണ്ടിനെയും രണ്ടായി കാണാനുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് എന്താണ്, ഒന്നുകിൽ അന്ധമായിട്ട് എതിർക്കുക അല്ലെങ്കിൽ അന്ധമായിട്ട് ആരാധിക്കുക. ഇതിന്റെ മധ്യനിലയെന്ന് പറയുന്ന ആൾക്കാർക്കില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോ ഗുരുവിനോടുള്ള ആരാധന മൂത്തിട്ട് ശങ്കരാചാര്യ എതിർക്കും. ഇനി ചിലർക്ക് ശങ്കരാചാര്യരോടുള്ള ആരാധന മൂത്തിട്ട് ഗുരുവിനെ എതിർക്കും. ഇങ്ങനെയാണ് പോകും. ഒരു ഗുരു പറയുന്ന പോലെ തന്നെ ഒരു നടുന്നില എന്ന് പറയുന്ന ആർക്കും. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് അതില് എന്താണോ ഈ പറയുന്നവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ അബദ്ധമാണ്. അങ്ങനെ ഒരു സൂര്യനെ തുടർന്നുണ്ടായി എന്നൊക്കെ പറയുന്നു. ഇതിനെ കുറിച്ചുള്ള ഇന്നത്തെ ശാസ്ത്രത്തെ കുറിച്ചൊരു പൊതുധാരണ ഇല്ലാത്തതിന്റെ കുഴപ്പം. പിന്നെന്താണ്? എന്ത് കൺക്ലൂഷൻ എന്നാ പ്രതീക്ഷിക്കുന്നു? എന്താ തീർച്ച എന്ന് പറയുന്ന പറഞ്ഞില്ലേ, ക്രമസൃഷ്ടിയല്ല യുഗസൃഷ്ടിയാണ്. ക്രമമായിട്ടല്ല ഉണ്ടായത്. പിന്നെന്താ അങ്ങനെയല്ല ഉണ്ടായത്. വിദ്യാരണ്യ സ്വാമി മറ്റും പറയുന്ന പോലെ ക്രമമായിട്ട് നല്ല സൃഷ്ടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി സൃഷ്ടിച്ച് പിന്നെ തദ്ഭോഗായ പുനർഭോഗ്യ ഭോഗായതിന ജന്മനെ പഞ്ചീകരോതി ഭഗവാൻ പ്രത്യേകം മേധാധികം നിധാവിധായ ചെയ്യുകയും ചതുർത്ഥം പ്രതമഭന സുസ്വീതര എന്നിങ്ങനെ വ്യാഖ്യാനിച്ചു പോകുന്ന കുറെ പാട്ടുകളുണ്ട്. അങ്ങനെ ഈശ്വരൻ സങ്കല്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു, ഈശ്വരന്റെ ആജ്ഞ കൊണ്ട് ഇതെല്ലാം ഉണ്ടായി, മായയിൽ നിന്നുണ്ടായി, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന പഞ്ചീകരണം നടത്തി അതിൽ നിന്ന് എന്ന് പറയുന്ന ക്രമസൃഷ്ടി അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമാണ്. അത് അല്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് തുറക്കുന്ന പോലെ എന്ത് വരുന്നു, ഒറ്റയടിക്ക് സ്വപ്നവത് പുന സസർജ സർവസം. അപ്പൊ അതിപ്പ സൃഷ്ടിച്ചു യുഗപത്ത് നേരത്തെ പറഞ്ഞു ഒരു പ്രളയം കഴിഞ്ഞിട്ട് അസീതഗ്രേ അസദേവ. ആദ്യം ഒരു കാലത്തിലൊന്നും ഇല്ലാതിരുന്നു, അസത്തായിരുന്നു. ഇത് അനാദിയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയും സ്വപ്നം പോലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഇത് അദ്വൈതത്തിന്റെ ചിന്താരീതിയെ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നു. അതിനെ കുറിച്ച് പറയുന്നത് തന്നെ എന്താണ് ആരോഗ്യം, എന്നിട്ട് അദ്വൈതം ഞങ്ങൾക്ക് പഠിക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതി തരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തെന്നൊക്കെയാണ് ഇവിടെയൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അദ്വൈതം കൂടെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് എന്ന്. അല്ലാതെ ഇത് പുതുതായിട്ട് എന്താണ് ഗുരുവിന്റെ ഒരു ഇൻവെൻഷൻ ഒന്നുമല്ല, നേരത്തെ തന്നെ ഉള്ളത് ഗുരു അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ നെയ്വ്, അങ്ങനെ അല്ല, ക്രമമായിട്ടല്ല. പിന്നെ യുഗപത്, പിന്നെ ഇത് ആൾക്കാർക്ക് പറ്റുന്ന ഈ പഴയ ഗ്രന്ഥങ്ങളൊന്നും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തവര് ചെറുപറയൊന്നും വായിക്കാൻ പാടില്ല. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും മനസ്സിലാകത്തില്ല. പിന്നെ ഞങ്ങളിത് വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ ശരി. അപ്പൊ പഴയത് വായിക്കാതെ ഈ എന്താണ് ക്രമമല്ല യുഗപത്ത് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ഇത് എവിടെ പറഞ്ഞിരിക്കുന്നു, ആര് പറഞ്ഞിരിക്കുന്നു? നിഷേധിക്കണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞിരിക്കണോ? അപ്പോ പഴയ രീതികളൊക്കെ വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാകും. അന്നും വായിക്കുന്ന നമുക്ക് സെൽഫ് സ്റ്റഡി മതി, ഇതെടുത്ത് അങ്ങ് വായിച്ചാൽ മനസ്സിലാകുന്നു. എങ്ങനെ മനസ്സിലാകും? ഇന്നിപ്പോ ആർക്കാ സംസ്കൃതം അറിയാന്നുള്ളത്? എത്ര പേർക്ക് അറിയാം? അറിയാന്നുള്ളവർക്ക് തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കത്തക്ക അറിവ് എത്ര പേർക്ക്? എങ്ങനെ സെൽഫ് സ്റ്റഡി നടത്തും? ആരെ കൊണ്ട് പറ്റും? അപ്പോ ഇത് സെൽഫ് സ്റ്റഡി നടത്തണമെങ്കിലും ആരെങ്കിലും ഇതുപോലെയുള്ള ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന അർത്ഥം നോക്കണം, എന്നിട്ടും നടത്തണം. അപ്പൊ ഇതുപോലെ എന്താണോ ഡോക്ടർ ഭാസ്കറിനെ പോലെയുള്ളവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞതിരിക്കുന്നതാണ് കൂടെ നിഷേധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അത് അവരെ തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കും. ബൈബിളിൽ പറഞ്ഞത്, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ആരും ബൈബിൾ നോക്കത്തില്ല, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഭൗതിക ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്കൊന്നും അധ്വാനിക്കാൻ വയ്യ, എന്നാ എല്ലാവർക്കും വ്യാഖ്യാനിച്ച് വലിയ ഇതാണ് വ്യാഖ്യാതാവെന്നുള്ള പ്രശസ്തി നേടും. അതിനുവേണ്ടി ചെയ്യുന്നു. അടുത്തത് ധാനാദിവ വടോ യസ്മാ പ്രാദുരാസീതിതം ജഗത് സബ്രഹ്മ സശിവോ വിഷ്ണു സപ്പര സർവൈവ. ധാനാത് വട ഇവ യസ്മാത് ഇതം ജഗത് പ്രാദുരാസി സബ്രഹ്മ സ വിഷ്ണു സ ശിവ സപ്പര സയേവ സർവ. അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നേരിട്ട് എന്ന അർത്ഥം മനസ്സിലാക്കും. ധനാത് വിത്തിൽ നിന്നും വടയുക. ഇപ്പൊ ഈ സെൽഫ് സ്റ്റഡിക്കാരൊക്കെ ഇവിടെ വട എന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് പരിപ്പ് വടയാണോ അതോ ഉഴുന്ന വടയാണോ ഏത് വടയാണെന്ന്. അതുപോലെ വടവൃക്ഷം ആൽവൃക്ഷം. അപ്പോ ധാന എന്ന് പറയുന്നത് നമ്മുടെ ആൽവൃക്ഷത്തിന്റെ വിത്ത്, അതിൽ നിന്ന് ആൽവൃക്ഷം എന്ന പോലെ യസ്മാൻ ഏതൊരു ഈശ്വരനിൽ നിന്നാണോ ഇതം ജഗത്ത് ഈ ജഗത്ത് പ്രാദുരാസീത് വെളിപ്പെട്ടത് സ ആ ഈശ്വരൻ ബ്രഹ്മാ ആണ് ബ്രഹ്മാവ് സ വിഷ്ണു ആ ഈശ്വരൻ തന്നെയാണ് വിഷ്ണു സ ശിവ ആ ഈശ്വരനാണ് ശിവൻ സപ്പര ആ ഈശ്വരൻ തന്നെയാണ് പരമാത്മാവ് സ ഏവ സർവ അവൻ തന്നെയാണ് എല്ലാവരും സർവയേവ എല്ലാവരും അവൻ തന്നെ എങ്ങനെ പറഞ്ഞാലും അർത്ഥം കുഴപ്പമൊന്നുമില്ല. സർവ്വേവ സ എന്ന് പറഞ്ഞാലും മതി, എല്ലാം അവൻ തന്നെയാണ് അദ്വൈതം. എല്ലാം എന്ന് പറയുമ്പോൾ എല്ലാം ഈ പ്രപഞ്ചം എല്ലാം പരമാത്മാവ് തന്നെ, സകലതും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ അതേ ആശി. ഇതും അദ്വൈതയുടെ കാഴ്ചപ്പാടുണ്ട്. ഇതാണ് പറയുന്നത്, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വരം ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന് പറയുന്നതിന്റെ തന്നെ ഒരു വേറൊരു പതിപ്പാണ്. അവിടെ ഗുരുവാണ് എല്ലാം എന്ന് പറയുന്നത്, ശിവനും വിഷ്ണുവും പരബ്രഹ്മവും എന്ന് പറയുന്നു. അവിടെ പറയുന്നു പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അവനാണ് ശിവനും വിഷ്ണുവും പരബ്രഹ്മവും ഈ കാണുന്നതെല്ലാം. അതിന് എന്താണ് ഉദാഹരണം പറഞ്ഞാണ് ധനാത്. ഇത് ചാന്തോക്യത്തിലെ ഉദാഹരണമാണ്, ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ധനാത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഷാപരമായൊരു പ്രശ്നമുണ്ട്. ധാനാ ശബ്ദം എന്ന് പറയുന്നത് നിത്യ സ്ത്രീലിംഗ ശബ്ദമാണ്, ബഹുവന നിത്യബഹുവനമാണത്. കാരണം വിത്ത് എന്ന് പറയുന്ന ഒന്നല്ലല്ലോ, വിത്തുകൾ ആണല്ലോ, അതുകൊണ്ട് ഇത് നിത്യബോധനാന്തമായി സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ഇതിന് ഏകവചനം ഉപയോഗിക്കാമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യ ഏകവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഏകവചനം ഉപയോഗിക്കാം. പക്ഷെ സ്ത്രീലിംഗ ശബ്ദമാണ് ഇവിടെ അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ധനാത് സ്ത്രീലിംഗത്തിലാണെങ്കിൽ പഞ്ചമിയിൽ എങ്ങനെ പറയും? സീതാശബ്ദം പഠിച്ചിട്ടുണ്ടോ? സീതാശബ്ദം ആ അങ്ങനെ പറയണ്ട, പഴയ ബുദ്ധി. ധാനായാഹ എന്ന് പറയുന്നു. ഗുരുവിന് അമരകോശം എന്താണ് ഉപസ്ഥിതമായിരുന്നു. ഇടയ്ക്ക് പല സന്ദർഭങ്ങളിലും ആരെങ്കിലും വന്ന് ഇങ്ങനെ ഭാഷാപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അമരകോശം ചൊല്ലാറുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമരകോശത്തിന് ഈ കാര്യം പ്രത്യേകം പറയുന്ന കാര്യമാണ് എന്താണ്, ദാന നിത്യബോധനാന്ത ശ്രീലിംഗമാണ്. പിന്നെ ഏകവചനത്തിന് ശങ്കരാചാര്യൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഏകവചനത്തിലും ഉപയോഗിക്കാം. പക്ഷെ ഗുരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീലിംഗത്തിലല്ല. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. അതിനൊരു ആളല്ല. ഒരുപക്ഷെ അങ്ങനെ നിത്യ ശ്രീലിംഗമാണെങ്കിലും അങ്ങനെ അല്ലാതെ ഉപയോഗിക്കാം ഗുരു അങ്ങ് തീരുമാനിച്ചിരിക്കും, ധനാഥെന്ന് ഉപയോഗിച്ചേക്കും. അറിയാതെ ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അമരകോശം ഗുരുവിന് ഹൃദ്യസ്ഥമായതുകൊണ്ട് അറിയാതെ ഉപയോഗിച്ചു എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ആകാൻ വഴിയില്ല. കാരണം ഇത് അമരകോശത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. പഴയ സംസ്കൃത പഠന രീതി അനുസരിച്ച് എന്താണ് ചെയ്യുന്നത്? ആദ്യം അമരകോശമാണ് പഠിക്കുന്നത്. മുഴുവൻ അങ്ങ് മനഃപ്പാഠം ചെയ്യും ഗുരുവിന്റെ കാലത്തൊക്കെ. ഡിക്ഷണറി മനഃപ്പാഠം ചെയ്യുക പഴയ രീതി. അതുകൊണ്ട് അത് അറിയാതെ പ്രയോഗിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രയോഗിച്ചിരിക്കുന്നു, മാറ്റി പ്രയോഗിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു എന്ന് എനിക്കറിയില്ല. അമരകോശമനുസരിച്ച് ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല, ധനായാഹ എന്നേ പ്രയോഗിക്കാവൂ. അങ്ങനെ അനുഷ്ഠിപ്പൂർത്തത്തിൽ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ മറ്റു വാക്കുകളും മാറ്റേണ്ടി വരും, അങ്ങനെയൊരു പ്രശ്നം വരും. എന്തായാലും ധാനാഥെന്ന് പ്രയോഗിച്ചിരിക്കും. അതെന്താണെന്ന് അറിയില്ല, അങ്ങനെ പ്രയോഗിച്ചു. അറിയില്ല എന്നുള്ളത് അറിയില്ല എന്ന് വിചാരിച്ചു. ഇതിന്റെ ഇതേ ശബ്ദം തന്നെ ഇവിടെ വരുന്നുണ്ട് ചാന്തോക്യത്തിൽ. അവിടെ ധാനാശബ്ദം ദ്വിതീയേകവനത്തിൽ ധാനാം എന്ന് ശങ്കരാചാര്യ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിത്യബോധനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ശങ്കരാചാര്യ ഏകവനത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിത്യബോധനാന്തമായ ഒരു ശബ്ദത്തിന് ശങ്കരാചാര്യർ ഏകവചനത്തിൽ പ്രയോഗിച്ചു. അപ്പൊ അതിന് മാറ്റം വരുത്താം. അത് കണ്ടിട്ട് ഒരു പക്ഷേ ഗുരു അങ്ങനെയാണെങ്കിൽ പഞ്ചമീലും പ്രയോഗിക്കാം വേറൊരു ലിംഗത്തില്, അങ്ങനെ ചെയ്തതുമാണ് ഞാൻ ഊഹിക്കുകയാണ്. ശങ്കരാചാര്യർക്ക് അത് മാറ്റി പ്രയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഗുരുവിനെന്തുകൊണ്ട് പ്രയോഗിക്കും? ധാനാഹ എന്നെ പ്രയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ശങ്കരാചാര്യ എന്ത് പ്രയോഗിച്ചു? ധാനാം. അപ്പൊ മാറ്റിയില്ലേ ഭാഷയുടെ നിയമത്തെ ഇവിടെ മാറ്റി. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് കണ്ടിട്ടായി ഗുരു വിചാരിച്ചെന്നാ പിന്നെ എന്തുകൊണ്ട് ധാനാഥെന്ന് പറയപ്പെടും എന്ന് ഞാനും ഊഹിക്കുന്നു. ശങ്കരാചാര്യർ അങ്ങനെ മാറ്റിയത് കൊണ്ട് ഗുരുവും മാറ്റിയതായി. ശങ്കരാചാര്യ മാറ്റി എന്താണ്? ബഹുവന നിത്യബഹുവനാന്ത ശബ്ദത്തിന് ഏകോവനത്തിലേക്ക് മാറ്റി. ഗുരു എന്ത് ചെയ്തു? അതിന്റെ വചനവും ലിംഗവും മാറ്റി. ഇതൊക്കെ ഊഹാപോഹമാണേ. അപ്പൊ ഇത്രയും നിന്ന് എങ്ങനെയാണോ ഒരു ആൽവൃക്ഷം ഉണ്ടായത് അതുപോലെ അവിടെ ഉപനിഷത്ത് പറയുന്ന എന്താണ് ആ സൂക്ഷ്മതയെന്നും അതിനവിടെ പറയുന്ന സത്ത് എന്നും ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ഇതെല്ലാം അത് രണ്ടിടത്തും പറയുന്നവരെ ഐതദാത്മ്യം ഇതം സർവം സ ആത്മാ തത്വമസിശ്ചേതെന്ന് പറയുന്ന ഇതം സർവം എന്നാണ് അവിടെയും പറയുന്നത്. അത് തന്നെ ഇവിടെയും പറയുന്നു സർവേവ സ. ഒരു വ്യത്യാസം അവിടെ ശങ്കരാചാര്യർ എങ്ങനെയാണോ ഉപനിഷത്തിനെ വ്യാഖ്യാനിച്ചത് അത് തന്നെ ഇവിടെയും ഗുരു എഴുതി. ഇരിക്കട്ടെ.